ഗുരുഗ്രന്ഥരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അഞ്ചാധ്യായം ഇരുപത്തിനാലാമത് ശ്ലോകം. ഇവിടെ ഭഗവാൻ പറയുന്ന മൂന്ന് പ്രധാന വിഷയങ്ങളെ കുറിച്ചാണ്. അന്തസുഖം, അന്തരാരാമം തഥാ അന്തർജ്യോതി, അല്ല രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഭാഷ്യത്തിലൂടെ ആ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നില്ലെങ്കിലും മറ്റ് ഭാഷ്യഭാഗങ്ങളിൽ, ഉപനിഷത് ഭാഷ്യത്തിലും ബ്രഹ്മസൂത്രഭാഷ്യങ്ങളിലുമെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രണ്ട് ഭാഗവും ചർച്ച ചെയ്തത്. അതിനി മൂന്നാമതായിട്ട് വരുന്നത് അന്തർജ്യോതി. അതാണ് യോന്ദ സുഖോന്തരാരാമ തഥാന്തർജ്യോതിരേവയാ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി തഥൈവ. അത് പറയുന്നുയോ അന്തസുഖോ അന്തരാത്മനി സുഖം യശിസു അന്തസുഖ തഥാ അന്തരേവ ആത്മനി ആരാമ ആക്രീഡ യശിസു അന്തരാരാമ തഥൈവ അന്തരാത്മീവ ജ്യോതി പ്രകാശോ യശിസോ അന്തർജ്യോതി. ഈ ദൃശ്യസയോഗി ഇവിടെ ഇനി അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ട് യോഗത്തെക്കുറിച്ചാണ്, കർമ്മയോഗത്തെക്കുറിച്ചും സാംഖ്യത്തെക്കുറിച്ചും. അത് രണ്ടും മുഖ്യമായി ചർച്ച ചെയ്ത് അടുത്ത് ധ്യാനയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. മുഖ്യമായിട്ട് ധ്യാനയോഗം തത്വജ്ഞാനത്തിന്റെ അന്തരംഗ സാധനയാണെന്ന് ഇനി ഭാഷ്യകാരൻ പറയും. ധ്യാനയോഗിയുടെ അനുഭവമായിട്ട്, കേവലം ധ്യാനയോഗിയുടെ മാത്രം അനുഭവമല്ല, പക്ഷെ ധ്യാനയോഗിയുടെ അനുഭവമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടെയാണ് ഇത് അന്തർജ്യോതി. വിശോകാവ ജ്യോതിഷ്മൻ പതഞ്ജലിയുടെ ഒരു സൂത്രമുണ്ട്, ശോകരഹിതമായ ജ്യോതിഷ്മതി, അതിനാണ് ഇവിടെ ജ്യോതിഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനി യോഗത്തെക്കുറിച്ച് മറ്റും ചർച്ച ചെയ്യുമ്പോൾ അടുത്ത അധ്യായത്തിലും അത് പറയുന്നുണ്ട്. ആത്മജ്യോതി എന്ന് പറയും, ഇവിടെ ഇപ്പൊ അന്തർജ്യോതി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ യോഗി അന്തർജ്യോതിയായിരിക്കുന്നു എന്നാണ്. ജ്യോതിഷ് എന്ന് വെച്ചാൽ പ്രകാശം എന്നാണ് വാച്യാർത്ഥം. ഇവിടെ ആധ്യാത്മിക സന്ദർഭത്തിൽ ജ്യോതിഷിന്റെ അർത്ഥം ജ്ഞാനം, അറിവ്, ബോധം. സാധാരണ ബോധത്തിൽ നിന്നും ഇവിടെ പറയുന്ന ബോധത്തെ വേർതിരിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ അന്തർജ്യോതി എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്തസുഖം, അപ്പൊ ബഹിസുഖമുണ്ട്, അന്തരാരാമം, ബഹിരാരാമമുണ്ട്, അതുപോലെ അന്തർജ്യോതി, ബഹിർജ്യോതിയുമുണ്ട്. അത് നമുക്ക് പരിചയമുള്ളതാണ്. ബാഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ്, മറിച്ചും പറയാം, അറിവിൽ ബാഹ്യ വിഷയങ്ങൾ നീക്കുക. ബാഹ്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ധരിച്ചു പോകുന്നത് ശരീരത്തിന് പുറത്തുള്ള കാര്യങ്ങളെയാണ്. ഇപ്പോൾ ആധ്യാത്മിക സന്ദർഭത്തിൽ ബാഹ്യത്തിന് അങ്ങനെ ഒരർത്ഥമല്ല. ബാഹ്യം എന്ന് പറഞ്ഞാൽ മനസ്സിന് വിഷയമാകുന്നതെല്ലാം ബാഹ്യമാണ്. ഇവിടെ ബാഹ്യമെന്ന് എല്ലാ സന്ദർഭങ്ങളിലും ബാഹ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിന് ബാഹ്യമെന്നാണ്. അങ്ങനെയാണ് ശരീരം ബാഹ്യമാകുന്നു. ശരീരം എങ്ങനെ ബാഹ്യമാകുന്നു? ശരീരം മനസ്സിന് വിഷയമാകുന്നുണ്ട്. ശരീരത്തിൻ്റെ നമ്മൾ ബാഹ്യം എന്ന് പറയുമ്പോൾ സാധാരണഗതി നമ്മുടെ മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളും ശരീരത്തിൻ്റെ പുറം ഭാഗവും അങ്ങനെ ധരിച്ചു പോകും. ഇതങ്ങനെ അല്ല. എന്ത് മനസ്സിന് വിഷയമാകുന്നുണ്ടോ അതെല്ലാം ബാഹ്യമാണ്. എന്തറിവിന് വിഷയമാകുന്നുണ്ടോ, അപ്പോൾ ബാഹ്യമായി കാണുന്ന ഈ വിഷയങ്ങൾ സ്ഥൂല വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ അനുഭവിക്കുന്ന വിഷയങ്ങൾ, അന്ധകരണത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം ബാഹ്യങ്ങളാണ്, മനസ്സിന് ബാഹ്യമാണ്. അത് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോകുന്നു. പഞ്ചഭൂതങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ എന്നെ സ്ഥൂലമായി നിൽക്കുന്നു. സൂക്ഷ്മഭൂതങ്ങൾ അല്ലെങ്കിൽ തന്മാത്ര അതിൻ്റെ കാര്യങ്ങളായി അന്ധകരണത്തിൽ അനുഭവപ്പെടുന്നവയെല്ലാം സൂക്ഷ്മം. ഇപ്പം സ്ഥൂലവും സൂക്ഷ്മവുമായിട്ട് വിഷയങ്ങൾ അനുഭവപ്പെടുന്നു. അങ്ങനെയുള്ള ഈ വിഷയാനുഭവം അല്ലെങ്കിൽ വിഷയങ്ങൾ അറിവിൽ സ്ഫുരിക്കുന്നു. രണ്ടു തരത്തിൽ പറയും. ഒന്ന്, വിഷയങ്ങളെ അവലംബനമാക്കി വിഷയങ്ങളാകുന്ന ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് അറിവ് സ്ഫുരിക്കുന്നു. വേറെ രീതി പറയും, അറിവിൻ്റെ സ്ഫുരണത്തിലൂടെ വിഷയങ്ങൾ വെളിപ്പെടുന്നു. രണ്ടിൻ്റെയും താല്പര്യം ഒന്നാണ്. ബാഹ്യ അറിവ് ബഹിർജ്യോതി സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിവ്, അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത, ആ അറിവ് വിഷയങ്ങളോട് ബന്ധപ്പെട്ടേ ഉണ്ടാകത്തുള്ളൂ. നിർവിഷയമായ അറിവ് അങ്ങനെ ഒന്നില്ല. നമ്മുടെ ഉള്ളിലൊരു അറിവിൻ്റെ സ്ഫുരണം ഉണ്ടായാൽ ആ അറിവിൽ അവശ്യം ഒരു വിഷയവും ഉണ്ടായിരിക്കും. അങ്ങനെയല്ലാതെ നമുക്കൊരു സങ്കല്പം സ്ഥൂലമായാലും സൂക്ഷ്മമായാലും ശരി. അതുകൊണ്ടാണ് അതിനെ ബഹിർജ്യോതി എന്ന് പറയുന്നത്. നമ്മുടെ ബാഹ്യ വിഷയങ്ങളെ അവലംബിച്ച് മാത്രം ജ്ഞാനം പ്രകാശിക്കുന്നു. അപ്പോൾ ബാഹ്യ വിഷയങ്ങളെ ആശ്രയിച്ച് ഉള്ളിൽ അറിവ് സ്ഫുരിക്കുന്നതിനാണ് സംസാരം എന്ന് പറയുന്നത്. ഇതാണ് ജീവന്റെ ബന്ധനാവസ്ഥ എന്ന് പറയുന്നത്. ഒരു ജീവൻ സംസാരത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ്? ആ ജീവന്റെ ബോധം വിഷയങ്ങളുമായി താതാമ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ബോധം വിഷയങ്ങളുമായി താതാമ്യപ്പെടുക, വേർപിരിക്കാൻ കഴിയാതെ ഒന്നു ചേർന്നിരിക്കുക, ഇതാണ് ബന്ധനം എന്ന് പറയുന്നത്, സംസാരം എന്ന് പറയുന്നത്, ചിജ്ജടഗ്രന്ഥി എന്നെല്ലാം പറയും. ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നുണ്ടോ, ഹൃദയഗ്രന്ഥി ഛേദിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ഗ്രന്ഥി എന്ന് വെച്ചാൽ കെട്ടെന്നാണ്, ബന്ധനം എന്നാണ്. ബോധം ഇങ്ങനെയൊരു ബന്ധനത്തെ സ്വയം മരിച്ചിരിക്കുകയാണ്. അത് ആകസ്മികമായി വന്നു ചേരുന്നതല്ല, ഇവിടെ ആകസ്മികത അതിനെ അംഗീകരിക്കുന്നില്ല. തത്വചിന്തയിൽ ആകസ്മികത അംഗീകരിക്കില്ല, കാര്യകാരണ സഹിതമായിട്ടാണ്. ബോധം ഇങ്ങനെ ഒരു വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട് ഇങ്ങനെ ഒരു ബന്ധനത്തിൽ പെടുന്നതിന് ഉള്ള കാരണങ്ങളെ കുറിച്ച് പറയുന്ന എന്താണ്? ആ കാരണങ്ങൾ അനിർവചനീയങ്ങളെന്നാണ്. ആ കാരണങ്ങൾ കാരണമുണ്ട്, പക്ഷെ അത് അനിർവചനീയമാണ്. കാരണം ബുദ്ധിക്കും യുക്തിക്കും കാരണമായതിന് കാരണമായത് എന്തെന്ന് ബുദ്ധിയോ യുക്തിയോ ചിന്തിക്കുമ്പോൾ അത് അതിൻ്റെ ആ ചിന്താശക്തിക്ക് അതീതമായിരിക്കും. അതുകൊണ്ടാണ് അത് അനുവചനീയമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കാരണത്തെ മായ എന്ന് പറയുന്നത്. മായ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റെന്തോ ഒരു വസ്തുവാണെന്നുള്ളൊരു സങ്കല്പം വരും. എന്തോ ഒരു സാധനം, എന്തോ ഒരു വസ്തു, അങ്ങനെ ഒരു സങ്കല്പം വരും. പക്ഷെ മായയെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് അവസ്തുവാണ്, വസ്തുവല്ല. നമ്മൾ വസ്തുബോധത്തിൽ അല്ലെങ്കിൽ പദാർത്ഥബോധത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാരണവും ഒരു വസ്തു അല്ലെങ്കിൽ പദാർത്ഥമായിരിക്കുമെന്ന് നമ്മൾ ധരിക്കും. പക്ഷെ അത് അവസ്തുവാണ്. അതുകൊണ്ടാണ് അത് അനിർവചനീയമെന്ന് പറയുന്നത്. ജീവന്റെ ഈ ബന്ധനത്തിന്റെ തലം എന്ന് പറയുന്നത് പദാർത്ഥബോധത്തിന്റെ തലമാണ്. അവിടെ നമ്മൾ ആ പദാർത്ഥത്തിന്റെ ഉണ്മയിലൂടെ സ്വന്തം അസ്തിത്വത്തെ അനുഭവിക്കുകയാണ്. ജീവൻ സ്വന്തം അസ്തിത്വത്തെ അനുഭവിക്കുന്നു പദാർത്ഥബോധത്തിലൂടെ. സ്വന്തം അസ്തിത്വത്തിന്റെ സ്വന്തം അസ്തിത്വത്തെ പദാർത്ഥത്തിന്റെ ഉണ്മയായി അനുഭവപ്പെടുന്നു, വസ്തുക്കളുടെ ഉണ്മയായി അനുഭവപ്പെടുന്നു. അതിന്റെ കാരണത്തിലേക്ക് ചിന്ത പോകുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അനിർവചനീയതയാണ് അനുഭവപ്പെടുന്നത്, നിർവചിക്കാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒന്ന് ഉണ്ട് എന്ന് ധരിക്കാനും കഴിയുന്നു, നിർവചിക്കാനായിട്ട് കഴിയുന്നുമില്ല. അതുകൊണ്ട് തന്നെ മായ എന്ന് വിളിക്കുന്നു. ഒരു വസ്തുവല്ല, അവസ്തുവാണ്. അപ്പം മായാകാര്യമായിരിക്കുന്ന ഈ പദാർത്ഥ ബോധം, ഇതാണ് ബഹിർജ്യോതി, പ്രപഞ്ചാനുഭവം അല്ലെങ്കിൽ ജീവന്റെ ബാഹ്യാനുഭവം. ഈ ബാഹ്യാനുഭവത്തെ അതിക്രമിച്ച ഒരവസ്ഥ ഈ ബാഹ്യ അനുഭവത്തെ അതിക്രമിക്കണമെങ്കിൽ അതിൻ്റെ കാരണത്തെ അതിക്രമിക്കണം. അതിൻ്റെ കാരണമായിരിക്കുന്ന അനുവചനീയമായ മായാശക്തി അതിക്രമിക്കണം. അപ്പം ഇതിനെ രണ്ടിനെയും അതിക്രമിച്ച ഒരു ധ്യാനയോഗിയുടെ അവസ്ഥ അതാണ് ഇവിടെ പറയുന്ന അന്തർജ്യോതി, അന്തർപ്രകാശം. ബാഹ്യപ്രകാശത്തിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്, ബാഹ്യബോധത്തിൽ മാത്രം നിൽക്കുന്ന ഒരാളിന് അതിൻ്റെ കാരണമായിരിക്കുന്ന ഈ അനുരോചനീയതയെ മായയെ ഉല്ലംഘിക്കാത്ത ഒരാളിന് അനുഭവവേദ്യമാകാത്ത ഒന്നാണ് ഈ പറയുന്ന അന്തർപ്രകാശം. ഇതിന് അനുഭൂതി പ്രകാശം എന്ന് പറയും. സ്വന്തം അസ്തിത്വത്തിൻ്റെ ഉണ്മയുടെ നിരുപാധികമായ നില, വിഷയബന്ധം കൂടാതെയുള്ള നില. അതാണ് അന്തർജ്യോതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഒരു തത്വജ്ഞാനിക്ക് ആത്യന്തികമായി പ്രാപിക്കുന്ന ഒരു നിലയാണ് ഇവിടെ വിശദീകരിക്കുന്ന അന്തർജ്യോതി എന്ന് പറയുന്ന നില. അവിടെ മറ്റനുഭവ തലത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ബോധം നിരാലംബമായി നിൽക്കുന്നു. പ്രപഞ്ചബോധത്തിൽ ജ്ഞാനം സാലംബമായി നിൽക്കുന്നു. വിഷയത്തെ ആശ്രയിച്ച് അതിന് നിലനിൽപ്പുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, വിഷയത്തെ ആശ്രയിക്കാതെ ബോധം പ്രകാശിക്കുന്നില്ല. ജാഗ്രതയിലായാലും ശരി, സ്വപ്നത്തിലായാലും ശരി, ബോധം സ്ഫുരിക്കുന്നോ അവിടെ ഒരു വിഷയവും വരും. ഇവിടെ അങ്ങനെ ഒരു ആശ്രയത്വവും വരുന്നില്ല. ബോധത്തിന് അങ്ങനെ ഒരു ആശ്രയത്വം വരുന്നില്ല. അതുകൊണ്ടാണ് നിരാശ്രയൻ എന്ന് പറയുന്നത് തത്വജ്ഞാനി. നേരത്തെ പറയുന്നു നിത്യതൃപ്തോ നിരാശ്രയ. അപ്പോൾ ഈ തൃപ്തിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഈ നിരാശ്രയഭാവത്തെക്കുറിച്ചും പറയും. ബോധം നിരപേക്ഷമായി നീക്കുക, വിഷയാപേക്ഷ കൂടാതെ നീക്കുക, അതാണ് തത്വജ്ഞാനിയുടെ അല്ലെങ്കിൽ ധ്യാനയോഗിയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ സംശയം വരും. അങ്ങനെയാണെങ്കിൽ ജ്ഞാനിയുടെ ജ്ഞാനവ്യവഹാരം അതെങ്ങനെ സംഭവിക്കും? അവിടെ വിഷയങ്ങളുണ്ടല്ലോ എന്ന് വെച്ചാൽ ജ്ഞാനി കാണുന്നു, കേൾക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ ജ്ഞാനിയുടെ ജ്ഞാനം നിരാശ്രയമായി നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ജ്ഞാനിക്ക് വ്യവഹാരം സാധ്യമാകും? വ്യവഹാരത്തിന് വിഷയങ്ങളെ അപേക്ഷിച്ചാൽ നടക്കുന്നു. വ്യവഹാരമെന്ന് പറയുന്നതിന് എന്താണ്? ജ്ഞാനം വിഷയത്തോട് താതാത്മ്യപ്പെടുന്ന ജ്ഞാനം വിഷയങ്ങളോട് എങ്ങനെ താതാത്മ്യപ്പെടുന്നു? രണ്ട് പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തു. തമപ്രകാശം, തമത്തിനും പ്രകാശവും പോലെ അത്യന്ത വിരുദ്ധമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇതെങ്ങനെ ഒത്തുചേർന്നു? ഒരിക്കലും ഒത്തുചേരാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. അങ്ങനെ ഒരു ചോദ്യം, അതായത് ഒരിക്കലും അസാധ്യമായ കാര്യത്തിന് അതെങ്ങനെ ഒത്തുചേർന്നു എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യം തന്നെ അപൂർണമാണ്. കാരണം അങ്ങനെ ഒരു ഒത്തുചേരലിന് തികച്ചും പരസ്പര വിരുദ്ധമെന്ന് പറയുകയും പിന്നെ ഒത്തുചേർന്നു എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ചോദ്യം തന്നെ അപൂർണമാണ്. അതുകൊണ്ട് അതിൻ്റെ സമാധാനം എപ്പോഴും എന്തായിരിക്കും? അത് അപൂർണമായിരിക്കും. അതാണ് ഒത്തുചേരലിന് മായ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പം സാധാരണ ബോധവും വിഷയവുമായി ഒത്തുചേർന്നാണ് പ്രപഞ്ചാനുഭവം. പക്ഷെ തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിലാണെങ്കിലോ അവിടെയും ബോധവും വിഷയവും ഉണ്ട്, രണ്ടുമുണ്ട്. എന്നാലും അവിടുത്തെ വ്യത്യാസം എന്താണ്? അവിടുത്തെ വ്യത്യാസം ബോധവും വിഷയവും ഉണ്ടെങ്കിൽ അവിടെ ഒത്തുചേരലിന് തത്വജ്ഞാനിയുടെ ബോധം വിഷയത്തിൽ നിന്നും വിട്ടു നീക്കുന്നു. നമ്മൾ പറയേണ്ടി അസംഗശസ്ത്രേണ ബോധം അതിൻ്റെ സഹജമായ അസംഗതയിൽ നിൽക്കുന്നു. വിഷയങ്ങളുമായിട്ടുള്ള താതാമ്യം അവിടെയില്ല. അതാണ് നമ്മൾ അധ്യാസ ഭാഷയത്തിൽ ചർച്ച ചെയ്തത്. അവിടെ അധ്യാസം ഇല്ലാതായി, താതാത്മ്യം ഇല്ലാതായി. അപ്പോൾ സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ നേരത്തെ പറഞ്ഞു പത്മപത്രം ഇവാംഭസ, അവിടെ ഒരു വേർപിരിയലുണ്ട്. വിഷയങ്ങളോടുള്ള ബന്ധനത്തെ ബോധം വിട്ടു നിൽക്കുന്ന അവസ്ഥ, അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് അതിനെ അന്തർജ്യോതി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ബാഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ്, അതിന് ശരീരമായിട്ട് ബന്ധമില്ല. അങ്ങനെ മനസ്സ് ഉൾക്കൊള്ളുമ്പോൾ ആ വിഷയങ്ങളോട് അത് താതാന്യപ്പെട്ടു പോകുന്നു. അതാണ് ബാഹ്യബോധം. അവിടെ ആ വിഷയത്തെ ഉൾക്കൊള്ളുന്ന മനസ്സിന് സ്വയം വിഷയത്തിൽ നിന്ന് വേറിട്ട് നീക്കാൻ കഴിയില്ല. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ക്ഷീര നീര വിവേകം എന്ന് പറയും. ഹംസോ ക്ഷീരം, ഹംസം എങ്ങനെയാണോ അതിൻ്റെ മുമ്പിൽ പാലും വെള്ളവും ചേർത്ത് വെച്ച് കഴിച്ചാൽ, അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. പാലും വെള്ളവും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനെയും വേർപെടുത്തി രണ്ട് പാത്രത്തിലാക്കാൻ ഒക്കത്തില്ല. വേണമെങ്കിൽ പാല് തിളപ്പിച്ച് വെള്ളം കളയാം, എന്നാലും പാലിനെയും വെള്ളത്തിനെയും നമുക്ക് വേർപെടുത്താൻ ഒക്കത്തില്ല, രണ്ട് രണ്ടാക്കാൻ ഒക്കത്തില്ല, പഴയതുപോലെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പക്ഷിക്ക് കഴിയുമെന്നാണ്, അതിനാണ് ഹംസം എന്ന് പറയുന്നത്. ഹംസത്തെ തിരിച്ചറിയുന്ന അങ്ങനെയാണ്. അതിന് രണ്ടിനെ രണ്ടാക്കി മാറ്റി വയ്ക്കാൻ പറ്റും. അതിനെന്താ തെളിവ്? പാലും വെള്ളം കൂടെ ചേർത്ത് ഹംസത്തിന്റെ മുമ്പിൽ വെച്ചാൽ അതിൽ നിന്ന് പാല് മാത്രം കുടിക്കും, കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം അതിശേഷിക്കും. അതുപോലെ അതാണ് ഉദാഹരണമായി പറയുന്നത്. ഒരുപക്ഷെ അതൊരു സാങ്കല്പിക പക്ഷിയായി വാസ്തവത്തിലുണ്ടായിരിക്കാം, അതിനും വിവാദമുണ്ട്, അതെന്തോ ആയിക്കൊള്ളട്ടെ. അതുപോലെ ഈ അന്തർജ്യോതിയായിരിക്കുന്ന ഈ യോഗി, ധ്യാനയോഗി, ജ്ഞാനത്തിൽ നിന്നും വിഷയത്തെ പുറന്തള്ളുന്നു, അല്ലെങ്കിൽ വിഷയത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ താതാത്മ്യത്തെ വിടുതലിരിക്കുന്നു, സ്വതന്ത്രമാക്കുന്നു. അങ്ങനെ സ്വതന്ത്രമാക്കി ഇരിക്കുന്ന ജ്ഞാനിക്ക് വിഷയ താതാത്മ്യം കൂടാതെ വിഷയവ്യവഹാരം സാധ്യമാകുന്നു. അതാണ് പത്മപത്ര മീമാംബസ എന്നും അസംഗശസ്ത്രേണ എന്നും പറഞ്ഞിരിക്കുന്നത്. അല്ല, അസംഗത എന്ന് പറയുമ്പോൾ കേവലം മനസ്സുകൊണ്ട് ഞാൻ അസംഗനാണെന്ന് ഭാവന ചെയ്ത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് മാത്രമല്ല, അത് കേവലം ഒരു സാധനം മാത്രമാണ്. ഇവിടെ പറയുന്ന അന്തർജ്യോതി എന്ന് പറയുന്നത് സ്വാനുഭവത്തിൻ്റെ പ്രകാശമാണ്, അനുഭൂതിയുടെ പ്രകാശനമാണ് പറയുന്നത്. ആ അസംഗതയുടെ പൂർണ്ണത അവിടെയാണ് വരുന്നത്. നലിപ്യതേ പാപേന എന്ന് പറഞ്ഞല്ലോ, പാപത്താൽ ലിപ്തമാകുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാ ജീവന്മാരുടെയും മനസ്സ് സർവ്വതിനോടും ലിപ്തമായിരിക്കുകയാണ്. ഇഴുകിച്ചേർന്ന് പോയിരിക്കുന്നു, ഒട്ടിപ്പോയിരിക്കുന്നു. പക്ഷെ ഇവിടെ ഈ പറയുന്ന യോഗിയുടെ മനസ്സ് ലിപ്തമല്ല ഒന്നിനോടും. അത് ആന്തരികമായ കേവലമായ ഒരു അനുഭൂതിയാണ് ആ ലിപ്താവസ്ഥ. അലേപവാദം ആശ്രിത്യ വേറൊരു ഭാഗത്ത് പറയും. ഈ അലേപത, അതിനെ ആശ്രയിച്ചിട്ട് തത്വജ്ഞാനിയുടെ നിഷ്കളങ്കമായ വ്യവഹാരത്തെ ശാസ്ത്രങ്ങൾ സാധൂകരിക്കുന്നു. നിർധൂത കൽമഷ എന്ന് പറയുന്നതാണ്, അവധൂതൻ എന്ന് പറയുന്നതാണ്. അവിടെയെല്ലാം ഈ ജ്ഞാനത്തിൻ്റെ നിർലേപഭാവം, അതിനെയാണ് ഈ ശബ്ദങ്ങളിലൂടെ എല്ലാം വെളിപ്പെടുത്തുന്നത്, ഈ ഉപമകളിലൂടെ എല്ലാം വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥയുണ്ട്. സ്വാനുഭവത്തിൽ വരുന്നതിന് മുമ്പ് നമുക്ക് കേട്ടറിയാൻ എങ്കിലും ഉള്ള ഒരവസ്ഥ, അതാണ് ശാസ്ത്രങ്ങൾ അതിനാണ് ശ്രമിക്കുന്നത്, ഗുരുക്കന്മാരതിനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരറിവ് നമുക്കുണ്ടാക്കുക. അതാണ് ഇവിടെ പറയുന്ന അന്തർജ്യോതി എന്ന് പറയുന്നത്. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്തസുഖത്തിൻ്റെ കാര്യത്തിലും അന്തരാരമണത്തിൻ്റെ കാര്യത്തിലും വന്നതുപോലെ തന്നെ അവിടെയും തത്വജ്ഞാനിക്ക് ലോകവ്യവഹാരത്തിന് ഈ ഒരനുഭവം തടസ്സമല്ല. ഇവിടെ പറയുന്ന ധ്യാനയോഗി ഈ പ്രപഞ്ചത്തെ വിസ്മരിക്കുന്നു. സമാധി അവസ്ഥയിലിരുന്ന് ഈ കേവലം യന്ത്രജ്യോതിയായി സുഷുപ്തിയും സമാധിയും തമ്മിൽ വ്യത്യാസമാണ്. ഈ പറയുന്ന അന്തർജ്യോതി എന്ന് പറയുന്ന ഭാവം, അത് സുഷുപ്തിയിലില്ല. പക്ഷെ ഇവിടെ പറയുന്ന ധ്യാനയോഗിയിൽ അങ്ങനെ ഒന്നുണ്ട്, അല്ലെങ്കിൽ തത്വജ്ഞാനിയിൽ അങ്ങനെ ഒരു ഭാവമുണ്ട്. അത് നമുക്ക് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പിടികിട്ടത്തില്ല, യുക്തിയുടെ തലത്തിനപ്പുറമാണ്. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എന്താണ് ബുദ്ധി, ഗ്രാഹ്യം, അതീന്ദ്രിയം, അതീന്ദ്രിയവും അതേസമയം ബുദ്ധിഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ അത് അനുഭൂതിയുമാണ്. ബുദ്ധിഗ്രാഹ്യം എന്ന് പറയുന്നത് സുഷുപ്തി എന്താണ്? അത് ബുദ്ധിഗ്രാഹ്യമല്ല, അത് അനുഭൂതിയല്ല, അത് അന്ധമാണ് സുഷുപ്തി. അത് അതീന്ദ്രിയവുമാണ്, പക്ഷെ അന്ധമാണ്. സുഷുപ്തിയെ നമ്മൾ ജാഗ്രതയിലേ തിരിച്ചറിയുന്നുള്ളൂ. സുഷുപ്തിയാണ് സുഷുപ്തിയെ തിരിച്ചറിഞ്ഞവരാരുമില്ല. എന്തുകൊണ്ട്? സുഷുപ്തി അന്ധമാണ്, അന്ധതമസാണത്. പക്ഷേ യോഗിയുടെ അനുഭവം അങ്ങനെയല്ല. ധ്യാനയോഗിയുടെ അനുഭവം അങ്ങനെയല്ല. അത് അതീന്ദ്രിയവും അതേസമയം ബുദ്ധിഗ്രാഹ്യവുമാണ്. എന്നുവെച്ചാൽ അത് അനുഭൂതിയുമാണ്. അങ്ങനെ രണ്ടും തമ്മിലെ വ്യത്യാസം ചിലർ യുക്തി കൊണ്ട് പരിശോധിച്ച് നോക്കിയിട്ട് പറയും സുഷുപ്തിക്കപ്പുറം ഒരു നിലയില്ല എന്ന് പറയും. യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ അവരുടെ നില ശരിയാണ്. കാരണം യുക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അഭ്യാസത്തിൻ്റെയും അനുഭവത്തിൻ്റെയും തലത്തിലല്ല, യുക്തിയുടെ തലത്തിൽ നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്. കാരണം യുക്തിക്ക് ഒരിക്കലും അതിനപ്പുറം പോകാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്ന അതല്ല, അതീന്ദ്രിയം എന്ന് പറഞ്ഞു. അപ്പൊ യുക്തി മറികടക്കുന്ന ഒരു തലമാണ്, കാരണം യുക്തിക്ക് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയെ യുക്തി ആശ്രയിച്ച് തന്നെ മറികടക്കണം. യുക്തി തന്നെ യുക്തിക്ക് ഒരു പരിമിതിയെ സൃഷ്ടിക്കും. ആ പരിമിതിയെ യുക്തി ആശ്രയിച്ച് തന്നെ ഒരാൾ മറികടക്കുന്നു. സാറിന് യുക്തിയെ ആശ്രയിച്ച് യുക്തിയിൽ തന്നെ നിന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അനുഭവങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരും. ഇവിടെ പറയുന്ന എന്താണ്? ഒരേ സമയം ബുദ്ധിഗ്രാഹ്യവും അതേസമയം അതീന്ദ്രിയവുമായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു. അതിൻ്റെതായ അഭ്യാസവും അതിൻ്റെതായ അനുഭവം ഇല്ലാതെ ഒരാൾക്ക് അതിനെ അംഗീകരിക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗക്കാരുണ്ട്. ഇതെല്ലാം അവസാനം സുഷുപ്തിയിലാണ് അവസാനിക്കുന്നതെന്ന് പറയുന്നത്. സുഷുപ്തിയെ പരമമായ ദൃഷ്ടാന്തമായി പറയുന്നുണ്ട്, ഉപനിഷത്തുകൾ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ശാസ്ത്രത്തിന് എടുത്തു കാണിക്കാൻ സുഷുപ്തി എന്ന് പറയുന്നൊരു ദൃഷ്ടാന്തമേ ഉള്ളൂ. എന്തുകൊണ്ട്? അത് സർവ്വസാധാരണമായ ഒരു അനുഭവം. സുഷുപ്തിയുടെ അനുഭവം ഇല്ലാത്ത ആരുമില്ല. അതുകൊണ്ട് അതിനെ ദൃഷ്ടാന്തമായിട്ട് എടുത്തു കാണിക്കും. അതുപോലെയാണ് എന്ന് പറയും. ഈ പറയുന്ന അനുഭവം ശ്രോതാവിന്റെ അനുഭവമല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കണമെങ്കിൽ കേൾക്കുന്നവന് പരിചയമുള്ള ഒന്നായിരിക്കണം. ശാസ്ത്രം എപ്പോഴും ദൃഷ്ടാന്തമായിട്ട് കാണിക്കുന്ന സുഷുപ്തിയാണ്. അതിനർത്ഥം അത് തന്നെയാണ് സിദ്ധാന്തമെന്നല്ല, ഒരു ഉദാഹരണം മാത്രം. ഇവിടെ അനുഭൂതിയെ പ്രകാശിപ്പിക്കുകയാണ്. അത് ഒരിക്കലും ഒരു ദൃഷ്ടാന്തമായിട്ടല്ല, അത് പരവുമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ലക്ഷണമായിട്ട്, ഒരു അടയാളമായിട്ടാണ് കാണിക്കുന്നത്. രണ്ടും വ്യത്യാസമാണ്. ദൃഷ്ടാന്തം വേറെ, ലക്ഷണം വേറെ, രണ്ടും രണ്ടാണ്. ഇത് ലക്ഷണമായിട്ടെടുത്ത് കാണിക്കുകയാണ്, സുഷുപ്തിയെ ദൃഷ്ടാന്തമായിട്ടെടുത്ത് കാണിക്കുകയാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാത്തതുകൊണ്ട് ചിലർ പറയും സുഷുപ്തിയിലെല്ലാം അവസാനിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരു വിഭാഗക്കാർ തന്നെയുണ്ട്. ഇനി അവരെ സംബന്ധിച്ച് അത് ശരിയായി കൊള്ളട്ടെ, പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് ഇതാണ് ശരി. ഇത് അന്തർജ്യോതിയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ അന്തർജ്യോതിയുടെ അനുഭൂതിയുള്ളവനാണ് യോഗി അല്ലെങ്കിൽ ജ്ഞാനി. ആ ഒരനുഭൂതി രണ്ടു തരത്തിലുണ്ടാകും. ഒന്ന് സമാധി, അതിന് വരുന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യും. അവിടെ അനുഭൂതി ഉണ്ടാകാം ധ്യാനയോഗി. ഇവിടെ തത്വജ്ഞാനിക്കാണെങ്കിലോ, തത്വജ്ഞാനിക്ക് വ്യവഹാരത്തിലും അനുഭവം തന്നെ. തത്വജ്ഞാനിയുടെ വ്യവഹാരവും അനുഭൂതിയിലാണ് നിൽക്കുന്നത്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അജ്ഞനും ജ്ഞാനിയും രണ്ടുപേരുടെയും വ്യവഹാരത്തിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. അജ്ഞനെ സംബന്ധിച്ച് വിഷയങ്ങളെ ആശ്രയിച്ച് വ്യവഹാരം നടക്കുന്നു. അജ്ഞന്റെ വ്യവഹാരങ്ങളിൽ വിഷയത്തിനാണ് പ്രാധാന്യം. അജ്ഞന്റെ മനസ്സ് അല്ലെങ്കിൽ ബോധം വിഷയങ്ങളോട് ബന്ധപ്പെട്ട് വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട് അജ്ഞനിൽ വ്യവഹാരങ്ങൾ നടക്കുന്നു. അവിടെയുണ്ട് ബോധം വിഷയം ഇത് രണ്ടും ബന്ധപ്പെട്ട് നടക്കുന്ന വ്യവഹാരങ്ങൾ എന്ന് വെച്ചാൽ പ്രവർത്തനങ്ങൾ. വ്യവഹാരം എന്ന് വെച്ചാൽ പ്രവർത്തനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ചിന്തയും വാക്കും പ്രവൃത്തിയുമല്ല. ഇതാണ് അജ്ഞന്റെ അനുഭവത്തിന്റെ സാമാന്യമായ നില. തത്വജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിലോ തത്വജ്ഞാനിയിലും വ്യവഹാരം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വിഷയങ്ങളിൽ നിന്നും വേർപെട്ട ബോധത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരമാണ് നടക്കുന്നത്. അവിടെ തത്വജ്ഞാനിയുടെ മനസ്സ് അല്ലെങ്കിൽ ബോധം വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ടിട്ടല്ല, വിഷയങ്ങളെ സ്വീകരിച്ചിട്ടല്ല, വ്യവഹരിക്കുന്നത് വിഷയങ്ങളെ ബഹിഷ്കരിച്ചിട്ട് വിഷയങ്ങളെ പുറന്തള്ളിയിട്ട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ ചെയ്യുകയാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ അജ്ഞന്റെ ബോധത്തിനുള്ളിലാണ് വിഷയങ്ങൾ, ജ്ഞാനിയുടെ ബോധത്തിന് പുറത്താണ് വിഷയങ്ങൾ. അതാണ് ഈ ത്യാഗമെന്ന് പറയുന്നത്, സന്യാസമെന്ന് പറയുന്നത്. വിഷയങ്ങളെ ബോധത്തിൽ നിന്ന് ബഹിഷ്കരിക്കുക, അതാണ് ബന്ധനമെന്ന് പറയുന്നത്. എന്താണോ വിഷയങ്ങൾ ബോധത്തോട് ചേർന്ന് പോകുന്നു, വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ. ശരിക്കുള്ള ത്യാഗം അതാണ്, ബോധത്തിൽ നിന്ന് വിഷയങ്ങളെ തേച്ചിരിക്കുന്നു, വിഷയങ്ങൾക്ക് ബോധത്തോടുള്ള ബന്ധത്തെ തേച്ചിരിക്കുന്നു, ചിജ്ജടഗ്രന്ഥി അതിനെ ഭേദിച്ചിരിക്കുന്നു. അതാണ് അജ്ഞന്റെയും വിജ്ഞന്റെയും വ്യവഹാരത്തിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന അന്തർജ്യോതിയായിരിക്കുന്ന തത്വജ്ഞാനി പറഞ്ഞല്ലോ രണ്ടു തരത്തിലുള്ള അനുഭവമുണ്ടെന്ന്. ധ്യാനയോഗി ആ സമാധിയിലിരിക്കുന്നു വിഷയവ്യാപാരം കൂടാതെ, വികല്പരഹിതനായിട്ടിരിക്കുന്നു. തത്വജ്ഞാനിയാണെങ്കിലോ ആ വികല്പ മധ്യത്തിൽ വികല്പരഹിതനായിരിക്കുന്നു. ഒരാൾ വികല്പങ്ങളെ ഒഴിവാക്കി വികല്പരഹിതനായിരിക്കുമ്പോൾ തത്വജ്ഞാനി വികല്പ മധ്യത്തിൽ തന്നെ. അതിനാണ് നിർലേപവാദം എന്ന് പറയുന്നത്, വികല്പരഹിതനായിട്ടിരിക്കുന്നു. ഇവിടെ പറയുന്ന അന്തർജ്യോതി എന്ന് പറയുന്ന ആ അനുഭവം അതിന് വിഷയ സാന്നിധ്യം അല്ലെങ്കിൽ വിഷയത്തിന്റെ അസാന്നിധ്യം ഒരു മാനദണ്ഡമല്ല തത്വജ്ഞാനിക്ക്. വിഷയങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, വിഷയങ്ങൾ ഇല്ലാതായിക്കൊള്ളട്ടെ, ജ്ഞാനിയുടെ സ്വരൂപ നിലയ്ക്ക് അതൊന്നും ഒരു ഭംഗത്തെ ഉണ്ടാക്കുന്നില്ല. അസ്പർശയോഗോ വൈനാമ, അതിനെക്കുറിച്ച് പറയും. അസ്പർശയോഗം എന്ന് പറയുന്നു, അവിടെ അസ്പർശം എന്ന് പേര് തന്നെ വരാൻ കാരണം എന്താണ്? അവിടെ തത്വജ്ഞാനിക്കും വിഷയങ്ങളുണ്ട്, പക്ഷെ സ്പർശമുണ്ട്. അജ്ഞന് വിഷയങ്ങളുണ്ട്, അവിടെ സ്പർശമുണ്ട്. ബോധവും വിഷയവും തമ്മിലുള്ള സ്പർശം അതില്ല, വിഷയങ്ങൾ നിൽക്കുക തന്നെ അതില്ല. അതുകൊണ്ടാണ് അതിന് ആസ്പർശയോഗം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ തത്വജ്ഞാനി കേവല ജ്യോതിസ്സായി തന്നെ ഇരുന്നു കൊണ്ട് തന്റെ നിലയ്ക്ക് യാതൊരു ഭംഗവും വരുത്താതെ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ തത്വജ്ഞാനി വ്യവഹാരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വ്യവഹാരങ്ങൾ ഏർപ്പെടുന്നു എന്ന് പറയുന്നതല്ല ശരി, തത്വജ്ഞാനിയിൽ വ്യവഹാരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ നിലയ്ക്ക് ഒരു കോട്ടവും വരാതെ മറ്റ് ചില വ്യത്യാസങ്ങളുമുണ്ട്. അജ്ഞനെ സംബന്ധിച്ച് ഈ ജ്യോതിസ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത് ദേശബന്ധത്തോടുകൂടി മാത്രമേ അനുഭവപ്പെടുത്തുള്ളൂ. പക്ഷെ ബോധത്തിന്റെ വാസ്തവസ്ഥിതി അതല്ല. അന്തർജ്യോതിയായിരിക്കുന്ന തത്വജ്ഞാനി അങ്ങനെ ദേശബന്ധത്തോടുകൂടി അല്ല ബോധത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ബോധത്തിന്റെ ദേശബന്ധം എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ബോധം അനുഭവപ്പെടുന്നത് ദേശകാലങ്ങളിലൂടെയാണ്. ദേശകാലം എന്ന് പറയുന്നത് ഉപാധിയിലൂടെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നു ഞാൻ എന്ന് പറയുമ്പോൾ എന്റെ ബോധം ചുറ്റിപ്പറ്റി നിൽക്കുന്ന എവിടെയാണ്? ഈ ശരീരത്തിലാണ്. ശരീരവുമായി ബന്ധപ്പെടുത്തി മാത്രമേ എനിക്ക് എന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്താതെ എനിക്ക് എന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് എന്റെ ബോധത്തിന്റെ പരിമിതി. ഇതാണ് ബോധത്തിന്റെ ശരീരബന്ധം. പക്ഷെ ബോധത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അണുരണിയാൻ മഹതോ മഹീയാൻ. അണു എന്ന് പറയുമ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് ഈ പറയുന്ന ദേശബന്ധം വാസ്തവത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു ദേശത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഒന്നല്ല ബോധം എന്ന് പറയുന്ന തത്വം. ശരീരമാകുന്ന ദേശത്തോട് ബന്ധപ്പെട്ട് അനുഭവ വിഷയമാകേണ്ട ഒന്നല്ല അത്. അതുകൊണ്ടാണ് അതിന് അണു എന്ന് പറഞ്ഞത്. അതിന് ഈ ബൃഹത്തായ ശരീര ദേശത്തിന്റെ ആവശ്യമില്ല. അത് അണുവിലും അണുവാണ്. അണുവിലും അണു എന്ന് പറയുമ്പോൾ അതിന് നിലനിൽക്കുന്നതിന് ഒരു ദേശത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമുക്ക് ദേശത്തെ അപേക്ഷിക്കുന്ന എന്താണ്? വസ്തുക്കളാണ്. വസ്തുവിന്റെ വലുപ്പം അനുസരിച്ച് ദേശവും വലുതായി വരും. ഈ വീട് ഇതൊരു വസ്തുവാണ്, അതിന് നിലനിൽക്കണമെങ്കിൽ ദേശം വേണം. അങ്ങനെ ഓരോ വസ്തുവായിട്ടെടുത്ത് നോക്കുമ്പോൾ ഓരോ വസ്തുവിനും ദേശത്തെ അപേക്ഷിച്ച നിലയുള്ളൂ. ഇപ്പം ശരീരം ഇരിക്കണമെങ്കിൽ ഒരു ഇരിപ്പിടം വേണം, അത് ദേശത്തെ അപേക്ഷിക്കുന്നു. ബോധത്തെക്കുറിച്ച് പറയുന്നത് എന്താണത്? അണുവിലും അണുവാണ്. ഇനി അണുവിനാണെങ്കിലും ഒരു ദേശത്തെ അപേക്ഷിക്കേണ്ടി വരും ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു ചെറിയ ദേശമായിരിക്കും, വളരെ പരിമിതമായ തുച്ഛമായൊരു ദേശത്ത്. അപ്പോൾ അണുവിലും അണുവാണ് ബോധം എന്ന് പറയുമ്പോൾ അതിന് ഒരു അണുവിനെപ്പോലും ആശ്രയിക്കേണ്ടി വരുന്നില്ല. അണു എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു ദേശമാണ്. നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും സൂക്ഷ്മമായൊരു ദേശമാണ് അണു. അതിനെപ്പോലും ആശ്രയിക്കാതെ നിൽക്കുന്ന ഒന്നാണ് ബോധം. അങ്ങനെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിന് ദേശപരിമിതിയോടെ ചിന്തിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു വസ്തുവിന് വലുത് അല്ലെങ്കിൽ ചെറുത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഒരു വസ്തുവിന് അണു അല്ലെങ്കിൽ മഹത്ത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. പക്ഷെ ബോധത്തെക്കുറിച്ച് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞത് അണുവിനേക്കാളും അണുവാണ് എന്ന് പറയുമ്പോൾ അത് സൂക്ഷ്മമായ ഒരു പദാർത്ഥം എന്ന് ധരിക്കരുത്. അത് മഹത്താണ്, മഹതോ മഹീയാൻ എന്ന് പറയുന്നു. മഹത്തെന്ന് പറയുമ്പോൾ എന്താണ്? അത് ആകാശം പോലെ മഹത്താണോ? അല്ല. എന്തുകൊണ്ട്? ആകാശവും ദേശത്തെ അപേക്ഷിക്കുന്നു. ആകാശവും നമുക്കത് ദേശബോധത്തോടുകൂടി ആകാശത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾ പറയുന്നു ആകാശം ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വിരുദ്ധ കോടികളെ ഈ ദേശബന്ധനത്തിൽ നിന്നും ബോധത്തിന് വിടർത്തിക്കെടുക്കും. രണ്ട് വിരുദ്ധ കോടികളെ കുറിച്ച് പറഞ്ഞാണ് ബോധത്തെ നമുക്ക് ശ്രുതി മനസ്സിലാക്കി തരുന്നത്. അങ്ങനെയുള്ള ഒരു ബോധാനുഭവം, ദേശബന്ധം കൂടാതെയുള്ള ഒരു ബോധാനുഭവം, അതാണ് തത്വജ്ഞാനിയുടെ അനുഭവം. അജ്ഞൻ അങ്ങനെയല്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരമാകുന്ന ഈ ദേശത്തെ വിട്ട് ബോധത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ബോധം എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ഒരു സൃഷ്ടിയായിട്ടേ അവൻ അനുഭവപ്പെടുത്തുള്ളൂ. ശരീരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ശരീരത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ബോധമെന്ന് അനുഭവപ്പെടുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന അന്തർജ്യോതി എന്ന് പറയുന്നത് എന്താണോ, ബാഹ്യമായിരിക്കുന്ന ഇത്തരം ഉപാധികൾ, ദേശകാല ഉപാധികൾ ഒന്നും കൂടാതെ തന്നെ ബോധത്തെ അതിൻ്റെ തനിമയിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അനുഭൂതിയിൽ നിൽക്കുന്ന യോഗിയുടെ അവസ്ഥ. അതിന് അന്തർ എന്ന് വിശേഷിപ്പിക്കുന്നതിന് എന്തിനു വേണ്ടി? ഇത്തരം ബാഹ്യമായ മാനസികവും ബാഹ്യവുമായിരിക്കുന്ന എല്ലാ ഉപാധികളെയും വിട്ടിട്ട് സ്വയം പ്രകാശിച്ചിരിക്കുന്ന ബോധത്തിൻ്റെ തനിമ, അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്തർജ്യോതിയായിരിക്കുന്നു എന്ന് പറയുന്നത്. അത് ശ്രോതാവ് അവൻ്റെ സങ്കല്പത്തിലൂടെയെങ്കിലും അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്നുണ്ട് എന്നറിയും പറയുന്നു. ധ്യാനയോഗി ഈ ബോധത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗം അത് തന്നെയാണ്. അസ്മിതാധ്യാനം യോഗശാസ്ത്രത്തിൽ പറയും. അസ്മിതയെ ധ്യാനിക്കുക. ജ്യോതിഷ്മതി വിശോകാവ ജ്യോതിഷ്മതി. അപ്പൊ ജ്യോതിഷ്മതിയായിരിക്കുന്ന ചൈതന്യത്തിൻ്റെ ധ്യാനം. അപ്പം ചൈതന്യത്തിൻ്റെ ധ്യാനം യോഗികൾ നിർദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് ബാഹ്യമായിട്ടും മറ്റൊന്ന് ആന്തരികമായിട്ടും. തന്മാത്ര വരെയുള്ള പദാർത്ഥങ്ങളെ ധ്യാനിച്ച് മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കി യോഗി മനസ്സിന് ധാരണ എന്ന് പറയുന്ന ഒരു ശീലം മനസ്സിനുണ്ടാക്കിയിട്ട് യോഗി അസ്മിതയെ ധ്യാനിക്കുന്നു. അസ്മിത എന്ന് പറയുന്നത് എന്താണ്? ഈ ജ്ഞാനെന്ന ഭാവം, അതിനാണ് അസ്മിത എന്ന് പറയുന്നത്. അഹം സ്ഫുരണം. ബാഹ്യമായ മാനസികമായ സങ്കല്പങ്ങളെയെല്ലാം യോഗി സങ്കല്പം കൊണ്ട് ത്യജിക്കുന്നു. സങ്കല്പങ്ങളെ സങ്കല്പം കൊണ്ട് യോഗി ത്യജിക്കുന്നത് എങ്ങനെയാണ്? യഹം സ്ഫുരണത്തിലല്ലാതെ മറ്റൊരു വിഷയങ്ങൾ എന്റെ മനസ്സ് പോകത്തില്ല എന്നുള്ള ദൃഢസങ്കല്പം എടുക്കുന്ന യോഗി. മനസ്സിന് ധാരണാബലമുള്ളവനെ അത് പറ്റും, അങ്ങനെയുള്ള യോഗിക്കേ പറ്റും. മനസ്സ് വിഷയങ്ങളിൽ സങ്കല്പിച്ചിട്ടാണ് അതിലേക്ക് പോകുന്നത്. വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തുന്നതിന് യോഗി സങ്കല്പത്തെയാണ് ആശ്രയിക്കുന്നത്. അതിനുള്ള രാജയോഗം എന്ന് പറയുന്നത്. ധാരണാശക്തിയുള്ള യോഗി. ഏതെങ്കിലും ആലംബത്തെ ആശ്രയിച്ച് അനുയോഗമാർഗങ്ങളിൽ ഒരുപാട് ആലംബനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മനസ്സിന് ധാരണ ശീലിച്ചു കഴിഞ്ഞാൽ അത് കേവലം മാനസികമായ അഭ്യാസമാണ്. അങ്ങനെ മനസ്സിന് ധാരണാശക്തി ദൃഢമായി കഴിഞ്ഞാൽ യോഗിക്ക് സങ്കല്പശക്തി വരുന്നു, സങ്കല്പത്തിന് ദൃഢത വരുന്നു. യോഗി സ്വയം സങ്കല്പിക്കുകയാണ്, എന്താണ് അസ്മിത ഒഴികെയുള്ള മറ്റൊന്നിനും എൻ്റെ മനസ്സ് പോകത്തില്ല, മറ്റൊന്നിനെയും ഞാൻ സങ്കല്പിക്കത്തില്ല എന്ന ദൃഢസങ്കല്പപൂർവമായി, അങ്ങനെ ഒരു സങ്കല്പത്തിൽ മനസ്സിൽ ഉറപ്പിച്ചിട്ട് യോഗി അഹംസ്മരണത്തെ ധ്യാനിക്കുന്നു. ഈ അഹംസ്മരണം അതിൻ്റെ പരമമായൊരു കാഷ്ടയാണ് ഈ അന്തർജ്യോതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്തിച്ചേരാൻ വേണ്ടി അഹംസ്മരണത്തെ യോഗി മനസ്സ് നിർത്തി ധ്യാനിക്കുന്നു. മനസ്സ് നിർത്തി ധ്യാനിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഒരു ധാരണാബലം, ഏതെങ്കിലും ഒരു ആലംബത്തിൽ ധാരണ ശീലിക്കാത്ത ഒരാളിന് അങ്ങനെ ഒരു മാനസിക നില നിലനിർത്താൻ പറ്റത്തില്ല, അങ്ങനെ ഒരു അഹംഭാവനയെ നിലനിർത്താൻ പറ്റത്തില്ല. കാരണം ഒന്നുകൊണ്ട് മനസ്സ് വിഷയങ്ങളിലേക്ക് പതറിപ്പോവും, അങ്ങനെ ഒരു ദൃഢസങ്കല്പം എടുക്കാൻ പറ്റത്തില്ല. മറ്റു വിഷയങ്ങളെയൊന്നും ഞാൻ ചിന്തിക്കത്തില്ല എന്നൊരു സങ്കല്പം എടുത്തു എന്ന് വിചാരിച്ച് മനസ്സ് പോകാതിരിക്കത്തില്ല, മനസ്സ് വിഷയങ്ങളിലേക്ക് പോകും. പക്ഷെ അതുകൊണ്ടാണ് ധാരണ കഴിഞ്ഞിട്ട് ധ്യാനം എന്ന് പറയുന്നത്. ധാരണയ്ക്ക് ഏത് വിഷയത്തെയും ആലംബനമാക്കാം, മൂർത്തികളെയോ മന്ത്രങ്ങളെയോ ഏതിനെയും അതിന് അവലംബനമാക്കാം. കാരണം ഏതെങ്കിലും ഒന്നിൽ മനസ്സ് നിൽക്കുന്ന ഒരു ശീലം വരണം. വിഷയങ്ങളിൽ മനസ്സ് നിൽക്കുന്ന ശീലം പോകാം, കാരണം വിഷയങ്ങളിൽ മനസ്സ് നിൽക്കുമ്പോൾ വിഷയങ്ങൾ മാറിപ്പോകും. വിഷയങ്ങളിൽ മനസ്സ് വിക്ഷിപ്തമായാണ് നിലനിൽക്കുന്നത്, ഒന്നു മാറി ഒന്നും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ധാരണയില്ല. ധാരണയിൽ എന്താണ്? വിഷയം മാറുന്നില്ല, ഒന്ന് തന്നെ നിൽക്കുന്നു. അത് ശീലമുള്ള യോഗി അതിനി പറയും. ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഓക്കെ, ഈ അസ്മിതാധ്യാനം സാധ്യമാകും. അധാരണാബലം കൊണ്ട് യോഗി കേവലമായ അഹംസ്ഫുരണത്തിൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്നു. അതെങ്ങനെ? ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ള ഭാവത്തോടുകൂടി തുടങ്ങുന്നു. ഞാൻ എന്നെ തന്നെ ധ്യാനിക്കുന്നു എന്നുള്ള ഭാവത്തോട് തുടങ്ങുന്ന യോഗിയുടെ അഭ്യാസം ഞാൻ എന്നെ ധ്യാനിക്കുന്നു എന്നുള്ള ഭാവങ്ങളെല്ലാം വെടിഞ്ഞ് കേവലം അഹംബോധത്തിൽ മാത്രം ഉറച്ചിരിക്കുന്നു. അഹംബോധത്തിൽ അഹംവൃത്തിയുടെ ഒരു സ്ഥാനമുണ്ട്, അഹന്ത എന്ന് പറയുന്നു. സാധാരണ ജീവന്റെ ബോധം ഈ അഹംവൃത്തിയെ ഭേദിച്ച് കേവല ബോധത്തിലേക്ക് പോകാറില്ല. കേവല ബോധത്തിനും ബാഹ്യബോധത്തിനും ഇടയിലായി നിൽക്കുന്നതാണ് അഹംവൃത്തി. അത് അന്ധക്കണ്ണത്തിന്റെ സൂക്ഷ്മമായ സാത്വികമായ ഒരു ഭാവമാണ്. അപ്പോൾ ധ്യാനയോഗി ഈ പറയുന്ന അസ്മിതാധ്യാനത്തിലൂടെ ഈ അഹംവൃത്തി, അതുകൊണ്ടാണ് അതിന് അഹംവൃത്തി എന്ന് പറയുന്നത്, അഹംവൃത്തിയെ ഭേദിച്ച് ബോധത്തിൻ്റെ ഉറവിടത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്വച്ഛമായ ബോധത്തിലേക്ക് പോകുന്നു. അങ്ങനെ യോഗി സ്വയം അന്തർജ്യോതിയായി മാറും. ബഹിർജ്യോതിയായിരിക്കുന്ന ഈ അവസ്ഥയെ വിട്ട് അന്തർജ്യോതിയായി മാറുന്നു. അവിടെ യോഗിക്ക് വിഷയവിസ്മരണം ഉണ്ടാകുന്നു, പ്രപഞ്ചവിസ്മരണം ഉണ്ടാകുന്നു. അങ്ങനെ അന്തർജ്യോതിയായിരുന്ന് പ്രപഞ്ചവിസ്മരണം സംഭവിക്കുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. അതിന് ഈ അന്ധക്കരണ വൃത്തിയുടെ തലത്തെ ഭേദിക്കേണ്ടതുണ്ട്. അതിനാണ് വൃത്തി നിരോധം എന്ന് യോഗശാസ്ത്രത്തിൽ പറയുന്നു. അപ്പൊ യോഗി ഇത് വൃത്തി നിരോധത്തിലൂടെ സാധിക്കുന്നു. അഹം വൃത്തിയെ ഭേദിച്ചുകൊണ്ട് സ്വയം ആ സ്വരൂപസ്ഥിതിയെ പ്രാപിക്കുന്നു. അതിനും സ്വരൂപസ്ഥിതി എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. എങ്ങനെ? ദൃഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. ദൃഷ്ടാവിന്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക. ദൃഷ്ടാവിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ദൃഷ്ടാവല്ല, ദൃഷ്ടാവിന്റെയും സ്വരൂപത്തിന്റെയും ഇടയ്ക്കുള്ള അഹംവൃത്തിയെ നിരോധിച്ചുകൊണ്ട്, നിരോധിച്ചാൽ പിന്നെ ശേഷിക്കുന്നത്. അങ്ങനെയാണ് യോഗി അന്തർജ്യോതിയാകുന്നത്. തത്വജ്ഞാനിയും അങ്ങനെ ഒരു നിലയെ സഹജമായി പ്രാപിക്കുന്നു. യോഗി വൃത്തിയെ നിരോധിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിലയെ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് യോഗിക്ക് പിന്നെ വ്യവഹാര സാധ്യമല്ല, പ്രപഞ്ച വ്യവഹാരം പിന്നെ സാധ്യമല്ല. തത്വജ്ഞാനി വൃത്തിയെ നിരോധിക്കാൻ സഹജഭാവത്തെ പ്രാപിച്ചിരിക്കുന്നതുകൊണ്ട് തത്വജ്ഞാനിക്ക് ലോകവ്യവഹാരം സാധ്യമാണ്. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ധ്യാനയോഗിയും തത്വജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയുള്ള അന്തർജ്യോതിയായിരിക്കുന്ന യോഗി സയോഗി, അതാണ് അടുത്ത് പറയുന്നത്. ആ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോ അധികച്ഛതി ആണ് ജ്യോതി പ്രഭാവശേ ശിശു അന്തർജ്യോതി രേവ. ഒരാൾ തന്നെ ഇത് മൂന്നും ആയിരിക്കുന്നു, അന്തസുഖനായിരിക്കുന്നു, അന്തരാരാമനായിരിക്കുന്നു, അന്തർജ്യോതിയായിരിക്കുന്നു. പറയുന്ന അന്തർജ്യോതിരേവ എന്ന് പറയുന്നത് ഇത് മൂന്നും ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തിയുടെ മൂന്ന് അനുഭവങ്ങളോ മൂന്ന് അവസ്ഥയോ ഇതൊന്നു തന്നെ. സ്വ അന്തർജ്യോതിരേവ ഈദൃശ്യോഗി, അങ്ങനെയുള്ള ആ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മണി നിർവൃത്തിം മോക്ഷം ഇഹ ജീവന്നേവ ബ്രഹ്മഭൂതസനധികച്ഛതി പ്രാപ്നോതി. അവൻ ബ്രഹ്മഭൂതനായി ജീവന്നേവ ജീവിച്ചിരിക്കെ എന്ന് പറഞ്ഞാൽ ജീവിതം ബാക്കി നിൽക്കെ എന്നർത്ഥം. ജീവിതം ബാക്കി നിൽക്കിയേ തന്നെ ഒരുവൻ ബ്രഹ്മഭൂതനായി ബ്രഹ്മനിഷ്ഠനായി. അവിടെ ബ്രഹ്മഭൂതനായി എന്ന് പറയുന്നത് എന്താണ്? ഒരുവൻ മുക്തനായി പിന്നെ അയാൾക്ക് ജീവിതം ബാക്കി നിൽക്കുന്നു. ആ ശിഷ്ടജീവിതം അയാളെ വീണ്ടും വീണ്ടും ബന്ധനസ്ഥനാക്കും. അവിടെ ബന്ധനസ്ഥനാക്കുന്നതിനുള്ള സാധ്യതകളുണ്ട്. എന്തുകൊണ്ട്? അയാളുടെ ശരീരമുണ്ട്, മനസ്സുണ്ട്, അയാളുടെ കർണങ്ങളുണ്ട്, വിഷയങ്ങളുമുണ്ട്. ഇതെല്ലാം ബന്ധപ്പെട്ടുള്ള പ്രവർത്തനവും നടക്കുന്നു. അപ്പൊ കൂടുതലും ശ്രോതാവിന്റെ നിലയിൽ നിന്ന് ചിന്തിക്കാം, ഇതെല്ലാം ഉള്ളപ്പോൾ സാധാരണ സംഭവിക്കുന്ന എന്താണ്? ബന്ധനമാണ്. അത് സംഭവിച്ചുകൂടെ കാരണം ബന്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിരിക്കുമ്പോൾ എങ്ങനെ ബന്ധനം സംഭവിക്കാതിരിക്കും? കാരണം പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. എന്താണ്? കാരണങ്ങളെല്ലാം കൂടി ചേർന്നാൽ കാര്യം സംഭവിച്ചതിനെ തീരണം. ഈ നിയമത്തെ, ഇത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്, പ്രാപഞ്ചികമായൊരു നിയമമാണ്. എവിടെയാണോ കാരണങ്ങൾ ഒത്തുകൂടുന്നത് അവിടെ കാര്യം സംഭവിച്ചു തന്നെ തീരണം. എവിടെയെങ്കിലും അങ്ങനെ കാരണങ്ങൾ ഒത്തുകൂടുകയും കാര്യം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്ന്, കാരണത്തിൽ എവിടെയെങ്കിലും ഒരു ന്യൂനത സംഭവിച്ചിരിക്കും. മറ്റൊന്ന്, ആ കാര്യം സംഭവിക്കുന്നതിനുള്ള ഏതോ ഒരു വിഘ്നത്തിന്റെ നിവാരണം അത് സംഭവിച്ചില്ല, അതുകൂടി കാരണത്തിൽ ഉൾപ്പെടേണ്ടതാണ്. ഈ രണ്ടു തരത്തിലല്ലെങ്കിൽ കാരണങ്ങൾ ഒത്തുകൂടിയാൽ കാര്യം സംഭവിക്കുന്നു. അപ്പൊ തത്വജ്ഞാനിയെ സംബന്ധിച്ച് ഈ ഒരു ചിന്ത അജ്ഞന്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരുന്നതാണ്. എന്തുകൊണ്ട്? എല്ലാ കാരണ സാമഗ്രിയിലൂടെ സജ്ജമാണ് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം. ശരീരം, മനസ്സ്, ബുദ്ധി, കർണങ്ങൾ, വിഷയങ്ങൾ, ഇതിന്റെ എല്ലാം വ്യാപാരങ്ങൾ, ഇതെല്ലാം സംഭവിക്കെ തത്വജ്ഞൻ എന്തുകൊണ്ട് ബന്ധനസ്ഥനാകുന്നില്ല? അതിനാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മഭൂത. അവൻ ബ്രഹ്മഭൂതനായിരിക്കുന്നു. അതായത് ജീവന് രണ്ടവസ്ഥയാണ്. ഒന്നുകിൽ ബ്രഹ്മഭൂതനായിരിക്കാം, അല്ലെങ്കിൽ വിഷയഭൂതനായിരിക്കാം. വാജ്ഞൻ ശ്രോതാവ് വിഷയഭൂതനായിരുന്നുകൊണ്ട്, വിഷയനിഷ്ഠനായിരുന്നുകൊണ്ട് തത്വജ്ഞനെ കുറിച്ച് ചിന്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത്രേ ചിന്തിക്കാൻ പറ്റും. ഈ കാര്യകാരണ നിയമം അതിലംഘിച്ച ആളാണ് തത്വജ്ഞൻ. കാര്യകാരണ നിയമങ്ങളെല്ലാം മനസ്സിന്റെ, ബുദ്ധിയുടെ, വിഷയങ്ങളുടെ തലത്തിലാണ്. തത്വജ്ഞന്റെ തലത്തിലെന്താണ്? അവിടെ കാര്യകാരണ നിയമങ്ങളില്ല. അവിടെ അത് പ്രാപഞ്ചികമാണ്. അതുകൊണ്ട് തത്വജ്ഞനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അല്ലേ? എന്ന പുണ്യവും എന്ന പാപവും, അവിടെ പുണ്യപാപങ്ങളൊന്നും, പുണ്യപാപങ്ങളെല്ലാം ഈശ്വരീയമായ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്തരം എല്ലാ നിയമങ്ങൾക്കും അതീതനായിരിക്കുന്നതാണ് തത്വജ്ഞൻ. തത്വജ്ഞന് വേണ്ടി ഈശ്വരനൊരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടവിടെ ഈ എല്ലാ കാരണങ്ങളും ബന്ധനത്തിന് ഉതകുന്ന സർവവും അവിടെ സജ്ജമായിരിക്കുന്നുണ്ടെങ്കിലും അതൊന്നിനും തത്വജ്ഞനെ ബന്ധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അശിഷ്ട ജീവിതം തത്വജ്ഞന്റെ അത് ബ്രഹ്മഭൂതമായിരിക്കുന്നു, ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു. കാരണം മായയ്ക്കൊരു ഒരു സവിശേഷതയുണ്ട്. എന്താണ്? അന്നൊരിക്കലും മായാവിയെ ബന്ധിക്കാൻ കഴിയില്ല. ഇന്ദ്രജാലക്കാരൻ മറ്റുള്ളവരെല്ലാം വെട്ടിയാക്കും, പക്ഷെ അയാൾ സ്വയം വെട്ടിയാകുന്നു. കാരണം അയാൾക്കറിയാം. അതുകൊണ്ടാണ് മായാധീശൻ എന്ന് പറയുന്നത്. തത്സ്വരൂപത്തിലിരിക്കാൻ ആര്? ഇവിടെ തത്വജ്ഞാനി. അതാണ് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മഭൂതൻ. ആ ബ്രഹ്മഭൂതനായിരിക്കുന്നവൻ ഈ വ്യവഹാരങ്ങൾ കൊണ്ടൊന്നും ബന്ധിക്കുന്നില്ല. ബന്ധിക്കപ്പെടാതെ അയാൾ മുക്തനായിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു തത്വജ്ഞാനിയെ വിദേഹൻ എന്ന് വിളിക്കുന്നത്. വിദേഹൻ, അയാൾ വിദേഹനായിരിക്കുന്നു. വിദേഹൻ എന്ന് പറഞ്ഞാൽ ദേഹബന്ധമില്ലാത്തവൻ. ദേഹത്തിൽ ഇരിക്കുക തന്നെ ദേഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവൻ. അങ്ങനെയുള്ള ഒരുവൻ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. മോക്ഷം എന്നുള്ളതിന് ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ നിർവാണം. ഇതിൽ നിന്നാണ് നിർവൃതി എന്ന് പറയുന്ന ശബ്ദം ഇവിടെ നിന്നാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നിർവാണം, നിർവൃത്തി എന്നെല്ലാം പറയുന്നു. ആ നിർവാണത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ നിർവാണത്തെ തന്നെയാണ് വേറൊരിടത്ത് പറഞ്ഞിരിക്കുന്നത്, സുഖം അക്ഷയം അശ്രുതേ, അക്ഷയമായ സുഖത്തെ. ഇതിനെ തന്നെ വേറെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? പരമാം ശാന്തി, പരമമായ ശാന്തി. അവൻ പ്രാപിക്കുന്നു, ഈ നിലയിൽ നിന്നുകൊണ്ട് പ്രാപിക്കുന്നു, അന്തസുഖത്തോടുകൂടി, അന്തരാരാമനായി, അന്തരജ്യോതിയായി അവൻ സംസാര മുക്തനായി തീരുന്നു. മോക്ഷമിഹ ജീവൻ ഏവ, അത് ഭാഷകാരൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെയുള്ള ഒരു യോഗിക്ക് ശിഷ്ട ജീവിതമുണ്ട്, ജീവിച്ചിരിക്കേ തന്നെ വീണ്ടും ശരീരം നിലനിൽക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ ധ്യാനയോഗി, ധ്യാനയോഗി വൃത്തി നിരോധത്തിലൂടെ ഇങ്ങനെ ഒരു അന്തർജ്യോതിഷനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശരീരപ്രാരബ്ധം തുച്ഛമാണ്, പിന്നെ അയാൾക്ക് ജീവിതമില്ല, ശരീരം നിലനിൽക്കത്തില്ല. സാധാരണഗതി നിൽക്കത്തില്ല. പിന്നെ അങ്ങനെ ശരീരം നിലനിർത്തുന്ന യോഗികളെ കുറിച്ചും പറയുന്നുണ്ട്. അതിന് യോഗാഭ്യാസത്തിന് വേറെ മാർഗങ്ങൾ, ശരീരം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല യോഗിയെ സംബന്ധിച്ച് മുഖ്യം. അങ്ങനെ ഒരു യോഗിക്ക് വേണമെങ്കിൽ നിർമ്മാണകായി അലൗകികമായ ശരീരത്തെ സൃഷ്ടിച്ച് വീണ്ടും നിലനിൽക്കാം എന്ന് പറയുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം നിലനിൽക്കുന്നില്ല, പോകുന്നു. അതെന്തുകൊണ്ട്? അത് തന്റെ അഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണ്, വൃത്തി നിരോധത്തിലൂടെ അവിടെ എത്തിച്ചേരുന്നുകൊണ്ടാണ്. തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന എന്താണ്? പ്രാരബ്ധക്ഷയം അപേക്ഷത. തത്വജ്ഞാനി പിന്നെ പ്രാരബ്ധക്ഷയത്തെ അപേക്ഷിക്കുന്നു. ആ പ്രാരബ്ധം ക്ഷയിക്കുന്നത് വരെ ശരീരം നിലനിൽക്കും. ആ പ്രാരബ്ധം ഏത് തരത്തിലുമാകാം. അത് സ്വർഗമോ നരകമോ എന്തോ ആകാം, ഏത് തരത്തിലായാലും ശരി. എന്നുവെച്ചാൽ പുണ്യാനുഭവങ്ങളോ ദുരിതാനുഭവങ്ങളോ ആകാം. അതത്വം ഞാൻ ഈ സംബന്ധിച്ചിടത്തോളം ഇന്നതായിരിക്കണമെന്നില്ല. രുഗ്നോവ വിലുഠൻ ഭുവി മൂർച്ഛിതോവ എന്നെല്ലാം പറയുന്നുണ്ട്. അയാളൊരു പക്ഷെ രോഗബാധിതനായി അവശനായി അങ്ങനെയായിരിക്കും ആ ജീവിതം പോകുന്നത്. അങ്ങനെ അല്ലാതെയാകാം, എങ്ങനെയാകാം, അതൊന്നും തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല, അതൊന്നും തത്വജ്ഞാനിയുടെ അടയാളങ്ങളുമില്ല. അയാൾ ബ്രഹ്മഭൂതനായി ജീവനേവ ബ്രഹ്മഭൂതസൻ അധികച്ഛതി പ്രാപ്നോതി, പരമപദത്തെ പ്രാപിക്കുന്നു. എന്നിങ്ങനെ ഇവിടെ ഭഗവാൻ ആ തത്വജ്ഞാനിയുടെ ആന്തരികമായ ഭാവത്തെ പരമാവധി വെളിപ്പെടുത്തിയിരിക്കും ഈ ശ്ലോകത്തിലൂടെ. അത് തത്വജിജ്ഞാസുക്കൾക്ക് മനനം ചെയ്യുന്നതിനും ആഗ്രഹിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. യഹ ഏതൊരുവനാണോ അന്തസുഖ അന്തസുഖിയായിരിക്കുന്നത് തഥാ അതുപോലെ തന്നെ അന്തരാരാമ അന്തരാരാമനായിരിക്കുന്നത് തഥാ അതുപോലെ തന്നെ അന്തർജ്യോതി അന്തർജ്യോതിയായിരിക്കുന്നത് സയോഗി ആയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂത ബ്രഹ്മനിർവാണം അധികച്ചതി ബ്രഹ്മഭൂതനായി പരമാത്മസ്വരൂപനായി ബ്രഹ്മനിർവാണത്തെ മോക്ഷത്തെ അധികച്ചതി പ്രാപിക്കുന്നു. യുന്ദ സുഖുന്ദരാരാമ തഥാന്തർജ്യോതിരേവയാ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഈ ശ്ലോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളെ ചില ഭാഗത്ത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്തർജ്യോതി അത് ചിദനുഭവം, ചിത്തിൻ്റെ അനുഭവം. അന്തസുഖം അത് ഉണ്മയുടെ സത്തിൻ്റെ അനുഭവം. അന്തരാരാമം അത് ആനന്ദ അനുഭവം, സത്ത് ചിത്ത് ആനന്ദം. അപ്പോൾ ഒരു യോഗി ഈ സത്ത് ചിത്ത് ആനന്ദം എന്നുള്ള ഈ മൂന്ന് ഭാവങ്ങളോട് തന്മയീ ഭാവത്തെ പ്രാപിച്ച് അയാൾക്ക് തൻ്റെ സത്തയോട് ഉണ്മയോട് അയാൾ തന്മയീ ഭാവം പ്രാപിക്കുമ്പോൾ അയാൾക്ക് അന്തസുഖം എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്നു. ആനന്ദത്തോട് അയാൾ താതാത്മ്യത്തെ പ്രാപിക്കുമ്പോൾ അയാൾക്ക് അന്തരാരാമം, അന്തരാരമണം എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്നു. അന്തർജ്യോതി ചിത്തിനോട് ബോധത്തോടെ അയാൾ താതാമ്യപ്പെടുമ്പോൾ അയോധ്യയ്ക്ക് അന്തർജ്യോതി എന്ന് പറയുന്ന അവസ്ഥ വരുന്നു. ഇത് ഭാവനയിലൂടെ, ഉപാസനയിലൂടെ, ഭാവനയെന്നും ഉപാസനയെന്നും പറഞ്ഞു ഒന്നാണ്. ഭാവനയിലൂടെ വാസ്തവത്തിൽ ഒന്നാണെങ്കിലും മൂന്നായി പ്രാരംഭത്തിൽ അനുഭവപ്പെടുന്നു ഈ ഭാവങ്ങളോട്, സച്ചിദാനന്ദ ഭാവങ്ങളോടുകൂടി. യോഗി താതാത്മ്യപ്പെട്ട് അയോഗി സ്വയം സന്മയനായി, ചിന്മയനായി, ആനന്ദമയനായി ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതിയിൽ മുക്തനായിത്തീരുന്നു എന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അങ്ങനെ വിശദീകരിക്കുന്നു. എന്നുവെച്ചാൽ അതൊരു സാധനയാണ് സന്മയോപാസന എന്ന് പറയുന്നു, ചിന്മയോപാസന, ആനന്ദമയോപാസന അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ജീവൻ ആത്മവിസ്മൃതിയിൽ വിഷയബന്ധനത്തിൽ പെട്ടിരിക്കുകയാണെങ്കിലും ആ വിഷയാനുഭവ വേളയിൽ തന്നെ അയാൾക്ക് ഉണ്മയുടെ അനുഭവമുണ്ട്. സർവത്ര അനുസ്യൂതമായിരിക്കും, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഉണ്മയുടെ അനുഭവത്തെ ആലംബമാക്കിക്കൊണ്ട്, അതിനെ പിടിച്ചുകൊണ്ട് ആ ഉണ്മയെ ഭാവന ചെയ്യുക, അത് തന്റെ സ്വരൂപമാണെന്ന് ഭാവന ചെയ്യുക. അപ്പോൾ ഉണ്മയെ ഭാവന ചെയ്യുന്നുകൊണ്ട് വരുന്ന എന്താണ്? ആത്മനാശം, അല്ലെങ്കിൽ തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇവയുടെ നാശം, ശരീരം ഉൾപ്പെടെയുള്ളവയുടെ നാശം. ആ നാശം മനസ്സിന് സൃഷ്ടിക്കുന്ന ദുഃഖം, ആ ദുഃഖത്തെ അതിജീവിക്കുന്നു. മനുഷ്യനെപ്പോഴും ദുഃഖത്തിന് കാരണമായിരിക്കുന്ന നാശമാണ്. പക്ഷെ ഉണ്മയെ ഭാവന ചെയ്യുന്ന ഒരുവന് ആ ദുഃഖത്തെ അതിജീവിക്കുന്നതിന് കഴിയുന്നു. നാശം ഉണ്ടാക്കുന്ന ദുഃഖത്തെ അതിജീവിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അതിനെ അന്തസുഖം എന്ന് പറഞ്ഞത്. അത് ഉള്ളിൽ സുഖത്തെ കൊടുക്കുന്ന അത്തരമൊരു ഭാവന. അപ്പോൾ അത്തരമൊരു ഭാവനയിലൂടെ അയാൾ സ്വരൂപസ്ഥിതനായിത്തീരുന്നു. തഥാ തിഷ്ഠ സ്വരൂപി അവസ്ഥാനം എന്ന് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ആനന്ദഭാവന, ആനന്ദമയനായി ഭാവന ചെയ്യുന്നു. താൻ ആനന്ദ സ്വരൂപനാണ്. ആനന്ദ സ്വരൂപനായി ഭാവന ചെയ്യുമ്പോൾ ആത്മനിഷ്ഠമായിരിക്കുന്ന ആനന്ദ പ്രകാശത്തിന്, ആനന്ദാനുഭവത്തിന് തടസ്സമായി നിൽക്കുന്ന മനോവൃത്തികളെല്ലാം നശിച്ച് അല്ലെങ്കിൽ വിലയിച്ച് അയാളുടെ ഉള്ളിൽ ആനന്ദസ്ഫുരണം ഉണ്ടാകുന്നു. എന്നൊരു വിഷയമായ വിഷയബന്ധം കൂടാതെയുള്ള ആനന്ദത്തിന്റെ സ്ഫുരണം ഉണ്ടാകും. അതുപോലെ തന്നെ ചിന്മയഭാവന കൊണ്ട് ജഡബന്ധങ്ങളെ അതിജീവിക്കുന്നു. ചിത്തും ജഡവും ഇത് രണ്ട് വിഷയങ്ങളാണ്. ചിന്മയഭാവൻ ബോധഭാവന, പല ഭാഗങ്ങളും പറയുന്നു ബോധമായിട്ട് ഭാവന ചെയ്യുക എന്ന് പറയുന്നു. അത് ഈ രണ്ടും പോലെയാണ്, ഉണ്മയുടെ ഭാവന, ആനന്ദത്തിന്റെ ഭാവന, അതുപോലെയുള്ള മറ്റൊരു സാധനയാണ് ഈ ബോധഭാവന എന്ന് പറയുന്നത്. ബോധഭാവന എന്ന് പറയുന്നത് എന്താണ്? ജഡത്തെ നമുക്ക് പരിചയമുണ്ട്, ജഡബോധവുമുണ്ട്, ജഡത്തെ സംബന്ധിച്ചുള്ള ബോധവുമുണ്ട്. അപ്പോ ആ ബോധത്തിൽ നിന്ന് ജഡത്തെ ദൂരീകരിച്ച മനസ്സുകൊണ്ട് വേർപെടുത്തിയാൽ പിന്നെ ശേഷിക്കുന്നതായ ബോധത്തെ ആത്യന്തികമായിട്ട് അതിന് ഉണ്മയിൽ നിന്നും ആനന്ദത്തിൽ നിന്നും വേർതിരിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ബോധത്തെ തിരിച്ചറിയാൻ പറ്റും. ബോധത്തിന് തന്നെ ജഡമല്ലാന്ന് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ ജഡത്തെ ഉൾക്കൊള്ളുന്നതായ ബോധത്തെ തിരിച്ചറിയാൻ പറ്റും. ആ ബോധത്തെ ആത്മനിഷ്ഠമായി ഭാവന ചെയ്യുന്നു തന്നതാണ്. ആ ബോധം കൊണ്ട് എന്താണ് സാധിക്കുന്നത്? ഈ ജഡബന്ധത്തെ ദൂരീകരിക്കാൻ കഴിയും. ജഡബന്ധം എന്ന് പറയുമ്പോൾ ശരീരബന്ധം വരെയുള്ള ബന്ധങ്ങൾ. ബോധം ശരീരത്തോട് ചേർന്നിട്ട് ആണ് ശരീരബോധത്തെ ഉണ്ടാക്കുന്നത്. അതാണ് ജഡബന്ധം എന്ന് പറയുന്നത്. ജീവന് സംഭവിച്ചിരിക്കുന്ന ജഡബന്ധം അതിനെ ബോധഭാവന കൊണ്ട് ദൂരീകരിക്കുന്നു. അത് രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ സർവവും ചിന്മയമായി തന്നെ അനുഭവപ്പെടുക, വിറക് അഗ്നിയായിത്തീരുന്ന പോലെ ജഡം ചൈതന്യമയമായി തീരുക. ജഡത്തിന്റെ ജഡാംശം ത്തിന് പകരം കേവലം ചൈതന്യാംശത്തെ മാത്രം കാണുക, അല്ലെങ്കിൽ ജഡത്തെ ദൂരീകരിക്കുക, നേതി നേതി എന്ന് പറഞ്ഞു അതിനെ ബഹിഷ്കരിക്കുക, തള്ളിക്കളയുക. അല്ലെങ്കിൽ ജഡത്തെ തന്നെ ചിന്മയമായി ഭാവന ചെയ്യുക. അത് ബോധഭാവന. ഇത്തരം ഭാവനകളിലൂടെ അയാൾ എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്മയുടെ ഭാവനയിലൂടെ, ആനന്ദത്തിന്റെ ഭാവനയിലൂടെ, ചേതനയുടെ ഭാവനയിലൂടെ, ചൈതന്യത്തിന്റെ, ബോധത്തിന്റെ, ചേതനയുടെ ഭാവന, അതൊക്കെ ഒന്നാണ് ഒരടക്കം അറിവിന്റെ. അങ്ങനെ അയാൾ എത്തിച്ചേരുന്ന ഒരവസ്ഥ അന്ത സുഖം മന്ദരാരാമം മന്ദർ ജ്യോതി എന്ന് പറയുന്നു. ഒരാൾക്കിത് ഓരോന്നോരോന്നായിട്ട് സ്വീകരിക്കാം, ഇതെല്ലാമായിട്ട് സ്വീകരിക്കാം. തന്റെ അസ്തിത്വത്തെ കേവലമായി ഭാവന ചെയ്യുക, പ്രപഞ്ചത്തെ ചിന്മയമായി ഭാവന ചെയ്യുക, തന്നെയും പ്രപഞ്ചത്തെയും ആനന്ദമയമായി ഭാവന ചെയ്യുക. ഇതെല്ലാം ഉപാസനകൾ, ഭാവനകളാണ്. അങ്ങനെയുള്ളൊരു ഭാവനയിലൂടെ മനസ്സ്, ആദ്യം പറഞ്ഞല്ലോ മനസ്സിന്റെ ബാഹ്യമായ അവസ്ഥ, അത് വിട്ടു മനസ്സ് അന്തർമുഖമാകുന്നു. അന്തർമുഖമാകുമ്പോൾ ഇത്തരം വിലക്ഷണമായ മൂന്ന് ഭാവനകളിലൂടെ പോയതുകൊണ്ട് അയാൾക്ക് അയാളുടെ അനുഭവത്തെ മൂന്ന് തരത്തിൽ വിശദീകരിക്കുന്നു. അന്തസുഖനായി, അന്തരാരാമനായി, അന്തർജ്യോതിസായിരിക്കുന്നു. അങ്ങനെയിരിക്കുന്നവൻ ബ്രഹ്മനിർവാണത്തെ, പരമമായ ഗതിയെ അവന്റെ ശിഷ്ട ജീവിതത്തിൽ അവന്റെ ഭാവനാ ദാർഢ്യമനുസരിച്ച് അവൻ പ്രാപിക്കുന്നു. എല്ലാ മാർഗങ്ങളും അനന്തമായ മാർഗങ്ങളും അനന്തമായ ജീവന്മാർക്ക് വേണ്ടി സൃഷ്ടികർത്താവ് തന്നെ ഇവിടെ സങ്കല്പിച്ചു വച്ചിരിക്കുകയാണ്. അതെല്ലാം ഓരോന് ഉപയോഗിക്കാം. അങ്ങനെ അവൻ പ്രാപിക്കുന്നു അധികച്ചതി എന്നാണ്. യോന്ത സുഖോന്തരാരാമാ സ്തഥാന്തർജ്യോതിരേവയാ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം.